സൂപി ഭഗവാനീശ്വരി സദാശിവസമാരംഭ ശങ്കരാചാര്യവന്ദ ഗുരുപരം ശങ്കരാചാര്യം സുപ്രഭാഷ്യഗുരോ വന്ദേ ലോകപുനഃപുനഃശ്വരോ ഗുരുരേദവിഭാഗിനി ദക്ഷിണമൂർത്തയേ നമഃ. അഥോ അയം വാ ആത്മാ സർവേഷാം ഭൂതാനാം ലോകഃ സ യത് ജുഹോതി യത് യജതേ തേന ദേവാനാം ലോകോ അഥ യത് അനുബ്രൂതേ തേന ഋഷീണാം അസ യത് പിതൃഭ്യോ നിപ്രണാതി യത് പ്രജാം ഇച്ഛതേ തേന പിതൃണാം മനുഷ്യാൻ വാസയതേ യദേഭ്യോ അശനം ദദാതി തേന മനുഷ്യാണാം അഥ യത് പശുഭ്യ തൃണോദകം വിന്ദതി തേന പശൂനാം യദസ്യ ഗൃഹേഷു ശ്വാപത വയാം സ്യാപിപീലികാഭ്യ പജീവന്തി തേന തേഷാൻ ലോകോ യഥാഹ വൈ സ്വയലോകായ അരിഷ്ടിമിശ്ചേ ഏവം വിദേ സർവാണി ഭൂതാനി അരിഷ്ടിമിച്ഛന്തി തദ്വാ ഏതം വിദിതം മീമാംസിതം. ഭാഷകാരൻ വ്യാഖ്യാനിച്ചാണ് മുമ്പൊരു ഭാഗത്ത് ഇത് വന്നു. അഥവാ അയം ആത്മാ അത്ര വിദ്വാൻ വർണ്ണാശ്രമാന്ത്യഭിമാനോ ധർമ്മേണ നിയമ്യമാനോ ദേവാദി കർമ്മ കർത്തവ്യതയ പശു പരതന്ത്ര ഇത്യുക്തം. ഇത് മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. അതായത് ധർമ്മം വർണ്ണാശ്രമാദി അഭിമാനമുള്ളവൻ, ഇവിടെ പറയും ഗൃഹസ്ഥൻ, കർമാധികാരിയായിരിക്കുന്ന ഗൃഹസ്ഥൻ, ദേവാദി കർമ്മ കർത്തവ്യതയ ദേവാദി കർമ്മങ്ങൾ, ദേവതാരാധന പരമായി മറ്റും ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗാദികൾ, അവയെ സംബന്ധിച്ച് കർത്തവ്യത്വ ബോധമുള്ളവൻ, പശുവത് പരതന്ത്ര മൃഗത്തെപ്പോലെ പരാധീനനാണ്, കാനിപനസ്ഥാനി കർമാണി യത് കർത്തവ്യതയ പശുവത് പരതന്ത്രഭൂതി കേവാതേ ദേവാദേവ് യേശാം കർമ്മ ഹി പശുവത് ഉപകരോതി തതുഭയം പ്രപഞ്ചേതി. അവിടെ എന്താണ് അവന്റെ കർമ്മങ്ങൾ, ആരാണ് ആ ദേവതകൾ, അത് രണ്ടുകൂടെ വ്യാഖ്യാനിക്കുകയാണ്. കഴിഞ്ഞൊരു ഭാഗത്തില് ആ ജീവന്റെ പരതന്ത്രതയെ കാണിക്കാൻ വേണ്ടി, അതായത് ആത്മവിദ്യയ്ക്ക് ദേവന്മാര് വിഘ്നമുണ്ടാക്കുമോ, ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഇതിനവിടെ വ്യാഖ്യാനിച്ചാണ്. അധ്വയം വാ ആത്മാ സർവേഷാം ഭൂതാനാൻ ലോക, അതിനവിടെ വ്യാഖ്യാനിക്കുന്നു. അയം എ പ്രകൃതോ ഗൃഹി കർമാധികൃതോ അവിദ്വാൻ ശരീരേന്ദ്രിയ സംഘാത വിശിഷ്ടപിണ്ട ആത്മാ എത്തിച്ചതേ. ഇവിടെ ആത്മാ എന്ന് പറയുന്നുണ്ട് പരമാത്മാ, എന്നുള്ള അർത്ഥം എടുക്കണ്ട. ആരാണോ കർമ്മത്തിന് അധികാരിയായിരിക്കുന്ന വൻ ഗൃഹസ്ഥൻ, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം എന്ന് പറയുന്ന പഞ്ചമഹായജ്ഞങ്ങൾ മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവനെന്താണ് ആ ഗൃഹസ്ഥൻ? സർവേഷാം ഭൂതാന ലോക, സർവർക്കും അവൻ ഭോഗ്യവസ്തുവാണ്. ഇതാണെന്ന് വ്യാഖ്യാനിച്ചത്. യജ്ഹോതി യജ്ജഹതി തേന ദേവാനാം ലോക, അവന്റെ യാഗങ്ങൾ കൊണ്ട് അവൻ ദേവന്മാർക്ക് ഭോഗ്യമായിരിക്കുന്നു. ഇതനുബ്രൂതേ തേന ഋഷീണ, സ്വാധ്യായം കൊണ്ടവൻ ഋഷിമാർക്ക് ഭോഗ്യനായിരിക്കുന്നു. പിതൃഭ്യോ നിപ്രണാദി, പിതൃക്കൾക്ക് പിണ്ടോദകവും മറ്റും നൽകി അങ്ങനെ പിതൃക്കൾക്ക് ഭോഗ്യമായിരിക്കുന്നു. പ്രജാമിച്ഛതേ തേന പിതൃണാം അധയൻ മനുഷ്യ വാസയതേ ദേഭ്യാന്യം ദദാതി, മനുഷ്യർ കണ്ണം നൽകുന്നു, മനുഷ്യാണ് മനുഷ്യർക്ക് ഭോഗ്യമായിരിക്കുന്നു. പശുഭ്യ തൃണോദകം വിന്ദതി, മൃഗങ്ങൾക്ക് പുല്ലും വെള്ളവും മറ്റും കൊടുക്കുന്നു, അങ്ങനെ അതിന് ഭോഗ്യമായിരിക്കുന്നു. ഇനി മറ്റ് നാൽക്കാലികൾ, പക്ഷികൾ, ആ പിപ്പീലിക ഉറുമ്പുകൾ വരെ ആ ഗൃഹസ്ഥനെ ആശ്രയിച്ച് ജീവിക്കുന്നു. തേനത്തേഷാലോക, അതുകൊണ്ട് അവയ്ക്കെല്ലാം അവയ്ക്കെല്ലാം അവൻ ഭോഗ്യനായിരിക്കുന്നു. അതുകൊണ്ടവിടെ എന്താണ്? തേനദേശാലോക യഥാഹവേ സ്വയ ലോകായ അരിഷ്ടിം ഇച്ഛേത് ഏവമിതേ സർവാണി ഭൂതാനി അരിഷ്ടിം ഇച്ഛന്തി. ഓരോ ജീവന്മാരും അവരവരുടെ ശരീരം നശിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു, തനെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥൻ സർവർക്കും ഉപകാരിയായിരിക്കുന്നത് കൊണ്ട് സർവരും അവന്റെ നാശത്തെ ആഗ്രഹിക്കുന്നില്ല. സർവരും എന്ന് പറയുമ്പോൾ പ്രാണികളും മനുഷ്യരും ദേവന്മാരും അവന്റെ നാശത്തെ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് അവിടെ ചർച്ച ചെയ്തത്. ദേവന്മാര്, മനുഷ്യൻ, അപ്പം വൈദികമായ ദേവന്മാർ, ഇന്ദ്രനും മറ്റും, മനുഷ്യൻ തത്വജ്ഞാനത്തിലൂടെ മുക്തിയെ നേടുന്നത് അവരാഗ്രഹിക്കുന്നില്ല. അതാണ് അവരുടെ നാശം എന്ന് പറയുന്നത്. ഈ നിലയിൽ നിന്ന് അവർക്കൊരു മാറ്റം വരുന്ന ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യങ്ങൾ കിട്ടാതെ വരും, അവർക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ വരും. അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മുൻപ് പറഞ്ഞു. അത് ഈ ഭാഗമാണ്. ബാക്കിയെല്ലാം വളരെ സ്പഷ്ടമാണ്. അടുത്ത് ആത്മീയ വേദമഗ്ര ആസീത് ഏക ഏവ സോ അകാമയത ജായാമേ സ്യാത് അഥ പ്രജായേയ അഥ വിത്തമേ സ്യാത് അഥ കർമ്മ കുർവീയ ഇത്യേതാവാൻ മൈ കാമോ നിശ്ചഞ്ജന അതോ ഭൂയോ വിന്ദേത് തസ്മാതപി യദർഹി ഏകാകി കാമയതേ ജായാമേ സ്യാത് അഥ പ്രജായേയ അഥ വിത്തമേ സ്യാത് അഥ കർമ്മ കുർവീയ ഇതി സ ഏവദപി ഏതേഷാം ഏകൈകന്ന പ്രാപ്നോതി അകൃഷ്ണേവ താവന് മന്യതേ തസ്യോ കൃഷ്ണത മന ഏവാസ്യാത്മാ വാഗ്ജായ പ്രാണ പ്രജ ചക്ഷുറും മാനുഷം മിത്തം ചക്ഷുഷാഹി തദ്വിന്ദതേ ശ്രോത്രം ദൈവം ശ്രോത്രേണ ഹി തത് ശൃണോതി ആത്മേവസ്യ കർമ്മ ആത്മനാഹി കർമ്മ കരോതി സയേഷ പാങ്ക്തോ യജ്ഞഃ പാങ്ക്തഃ പശു പാങ്ക്തഃ പുരുഷഃ പാങ്ക്തമിദം സർവം യദിദം കിഞ്ച തദിദം സർവം ആപ്നോതി യ ഏവം വേദ. ഇവിടെ മുതൽ പറയുന്നത് ഭാവനയെ കുറിച്ചാണ്, അതായത് ഉപാസനയെക്കുറിച്ച്, വൈദിക ഉപാസനകളെ കുറിച്ച്. അത് സ്പഷ്ടമാണ്, അധികം വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മുമ്പ് ആത്മവേദം അഗ്രഹാസി, ഇവിടെ ആത്മ ഈ ദേഹേന്ദ്രിയ സംഘാതത്തെ കുറിച്ച് പറയുകയാണ്. സ്വകാമേത എന്നുവെച്ചാൽ ജീവനെ കുറിച്ച് പറയുകയാണ്. ആ ജീവൻ കാമിച്ചു, എന്താണ് കാമിച്ചത്? അവനെ കർമ്മം ചെയ്യണം. ഇത് വൈദിക കർമ്മ കാമനയെ കുറിച്ച് പറയുകയാണ്. തനിക്ക് ഭാര്യ വേണം, പ്രജകൾ വേണം, വിത്തം വേണം, അങ്ങനെ കർമ്മം ചെയ്യണം. ഇതെല്ലാം കർമ്മത്തിന് ആവശ്യമാണ്. അങ്ങനെ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കാമം ഈ വിഷയങ്ങളിലുണ്ടാവും. അപ്പോൾ ജീവൻ, ഏകനായിരിക്കുന്ന ജീവൻ അങ്ങനെ കാമനയിലൂടെ കർമ്മം ചെയ്ത് അവൻ ഈ സംസാരത്തെ അവൻ തന്നെ സൃഷ്ടിക്കുകയാണ്. അത് കാമിച്ച് ആ കർമ്മം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവൻ അവനിൽ അപൂർണത കാണുന്നു. ജീവൻ സ്വയം പൂർണ്ണനാണ് അവന്റെ സ്വരൂപത്തിൽ. പക്ഷെ അവന്റെ കാമനകളെ കൊണ്ട് അവൻ തന്നെ പരിച്ഛിന്നനായും അപൂർണനായും കാണുന്നു. കൊണ്ടവൻ കരുതുന്നു താൻ കാമനയിലൂടെയാണ് ഈ കാമനകളെല്ലാം നിറവേറ്റുമ്പോൾ അങ്ങനെ താൻ പൂർണ്ണനായിത്തീരുന്നു എന്ന് കരുതുന്നു. അവിടെ ബാഹ്യസാധനങ്ങളെ ആശ്രയിച്ച് പൂർണത നേടാമെന്നൊരു ജീവൻ കരുതുന്നുണ്ടെങ്കിലും ആ ബാഹ്യ സാധനങ്ങളില്ലെങ്കിൽ എന്താണ് പറയുന്നു? മന ഏവാസ്യ ആത്മ, അവന്റെ ആത്മാവ് മനസ്സ് തന്നെയാണ്. വാഗ്ജായ, സ്ത്രീ വാക്കാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കാരണം വാക്ക് മനസ്സിനനുസരിക്കുന്നു. പ്രാണ പ്രജ, പ്രാണം സന്താനമാണ്. ഇതൊക്കെ ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. ബാഹ്യമായ സാധനങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ എങ്ങനെ മാനസികമായി ഉപാസിക്കുന്നു? പ്രാണൻ ആണ് പ്രജകൾ. ചക്ഷു മാനുഷവിത്തം, മാനുഷവിത്തം എന്ന് പറയുന്ന അവിടെ ചക്ഷുസ്സാണ്. ശ്രോത്രം ദൈവം, ദൈവവിത്തം ശ്രോത്രമാണ്. അപ്പോ മനസ്സ്, വാണി, പ്രാണൻ, ചക്ഷു, ശ്രോത്രം, ഈ അഞ്ചെണ്ണം. ഈ അഞ്ചെണ്ണത്തെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഈ ഭാവന, ഇതിനെ പാങ്ക്തം എന്ന് പറയുന്നു. പാങ്ക്തോപാസന. ഇതിന്റെ ഫലം എന്താണ്? കിഞ്ച ഹെതിത കിഞ്ച തദ്ദിത സർവം ആപ്നോതി. ആ പാങ്ക്തോപാസനയിലൂടെ അവൻ ഗ്രഹിക്കുന്നു പ്രപഞ്ചം സർവവും താൻ തന്നെയാണ് എന്ന് ഗ്രഹിക്കുന്നു. പാങ്ക്തോപാസനയുടെ ഫലത്തെ കുറിച്ച് പറയുന്നു. അത് ഉപാസനയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. കൂടുതൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ല. അടുത്തത് യത് സപ്ത അന്നാനി മേധയാ തപസ ജനയത് പിത ഏകം അസ്യ സാധാരണം ദേ ദേവാനം അഭാജയ ത്രീണി ആത്മനയ കുരുത പശുഭ്യേകം പ്രായച്ഛത് തസ്മിൻ സർവം പ്രതിഷ്ഠിതം യച്ഛ പ്രാണിതി യച്ഛ ന കസ്മാത് താനി ന ക്ഷീയന്തേ അദ്യമാനാനി സർവദാ യോ വാ ഏതാം അക്ഷിതിം വേദ സോ അന്നമത്തി പ്രതീകേന സ ദേവാൻ അഭിഗച്ഛതി സ ഊർജോപജീവതീതി ശ്ലോകാഹ. സപ്തഅന്നാനി മേധയാ തപസ അജനയത് പിതേതി മേധയാ ഹി തപസ അജനയത് പിതാ ഏകമസ്യ സാധാരണം ഇതി ഇദമേവ അസ്യ തത് സാധാരണം അന്നം യദിദമദ്യതേ സയ ഏതദുപാസ്തേ ന സപ്പാത്മനോ വ്യാവർത്തതേ മിശ്രം ഹേതന് ഹീ ദേവാൻ അഭാജയതിതി ഹുതം ച പ്രഹുതം ച തസ്മാ ദേവി ഭൂ ജുഹ്വതി ച പ്രച ജുഹ്വതി അഥോ ആഹുർ ദർശപൂർണമാസോ വിധി തസ്മാ നേഷ്ഠി യാജുക സ്യാത് പശുഭയേകം പ്രായച്ഛതിതി തത്പയ പയുഹ്യവഗ്രേ മനുഷ്യാശ്ച പശവശ്ച ഉപജീവന്തി തസ്മാത് കുമാരം ജാതം കൃതം വൈവ അഗ്രേ പ്രതിലേഹയന്തി സ്തനം വ അനുധാപയതി അഥ വത്സം ജാതം ആഹു അതൃണാദൈതി തസ്മിൻ സർവം പ്രതിഷ്ഠിതം യച്ച പ്രാണിതി യച്ച നേതി വയസിഹീതം സർവം പ്രതിഷ്ഠിതം യച്ച പ്രാണിതി യച്ഛന്ന തത് യദിദമാഹു സംവത്സരം വയസാ ജുഹ്വത് അപ പുനർമൂർത്തിം ജേതീതി ന തഥാ വിദ്യാ യദഹരൈവ ജുഹൂതി തഥ പുനർമൂർത്തിം അപജയതി ഏവം വിദ്വാൻ സർവം ഹി ദേവേഭ്യോ അന്യാദ്യം പ്രയച്ഛതി കസ്മാത് താനി ന ക്ഷീയന്തേ അദ്യമാനാനി സർവദേതി പുരുഷോ വ അക്ഷിതിഃ സഹി ഇതം അന്നം പുനഃ പുനർജനയതേ യോ വാ ഏതാം അക്ഷിതിം വേദേതി പുരുഷോ വാക്ഷിതിഃ സഹീതമന്നം ധിയാ ധിയാ ജനയതേ കർമ്മഭൈർ യദ്ധേദന്ന കുര്യാ ക്ഷീയേത അഹസോ അന്നമതി പ്രതീകേനേതി മുഖം പ്രതീകം സുഖേനേത്യേതത് സദേവാൻ അഭിഗച്ഛതി സ ഊർജം ഉപജീവതീതി പ്രശംസ ത്രീണി ആത്മനെ അകുരുതേതി മനോവാചം പ്രാണം താന്യാത്മനെ അകുരുത അന്യത്ര മനാ അഭൂവം ന ദർശം അന്യത്ര മനാ അഭൂവം ന അശ്രോഷമിതി മനസഹൈവ പശ്യതി മനസശ്നോതി കാമസങ്കല്പോ വിചികിത്സ ശ്രദ്ധാശ്രദ്ധാധൃതിർ ഹ്രേർധ്രീർഭീർ ഇത്യേതസർവം മനേവ. ഇവിടെ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഉപാസനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത് ത്രീണ്യാത്മനെയാ കുരുത്ത മനോവാചം പ്രാണം. അപ്പോ സൃഷ്ടികർത്താവ് മൂന്ന് കാര്യങ്ങളെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മൾ സത്താന സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, അതെല്ലാം വായിച്ചാൽ മനസ്സിലാകത്തക്കതേയുള്ളൂ. ഇവിടെ പറയുന്ന കാര്യം തനിക്ക് വേണ്ടി മൂന്നെണ്ണത്തിനെ സൃഷ്ടിച്ചു. അതിന് മനസ്സ്, വാക്ക്, പ്രാണ്. താന്യാത്മനെയാകരുത, അതിന്റെ വിശേഷത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് അന്യത്ര മനോ അഭൂവെന്ന ആദർശം? ഇത് പലയിടത്തും ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് മനസ്സ്? അതിനെ വിശദമാക്കാൻ വേണ്ടി പറയണം. അസ്ഥിതാവത് മനഃശ്രോത്രാദി ബാഹ്യകരണ വ്യതിരിക്തം ഏതേവം പ്രസിദ്ധം ബാഹ്യകരണ വിഷയാത്മസംബന്ധേ സതി അപി അഭിമുഖീഭൂതം വിഷയം നഗ്നാദി കിം ദൃഷ്ടവാൻ അസി ഇതം രൂപം ഇത്യുക്തോ വർത്തതി അന്യത്ര മേഘദം മനാസി സോഹം അന്യത്ര മനാ ആസം നാദർശം തഥാ ഇതം ശ്രുതവാനസി മദീയം മജയിത്യുക്തോ അന്യത്ര മനാ ഭൂവം നാശ്രോഷം ശ്രുതവാനസ്മീതി തസ്മാത് യസ്യ അസന്നിധൂരൂപാദിഗ്രഹണ സമർത്ഥസ്യാപി സദാചക്ഷുരാദേശ്ച സ്വസ്വവിഷയ സംബന്ധേ രൂപാദ് ശബ്ദാദിജ്ഞാനം ന ഭവതി യസ്യ ച ഭാവേ ഭവതി തദ് അന്യദസ്തി മനോ നമ അന്തഃകരണം സർവകരണ വിഷയ യോഗീത്യവഗമ്യതേ തസ്മാ സർവോ ഹി ലോകോ മനസാ ഹൈവ പശ്യതി മനസാ ശൃണോതി തദ്വ്യഗ്രത്വേ ദർശനാദ്യഭാവ. അപ്പോൾ മനസ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നമാണ് മനസ്സ്. അദ്വൈതത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറെയാണ്. അതിന് പറയുന്ന യുക്തി എന്താണ്? അന്യത്ര മന അഭൂവൻ ആദർശം. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വസ്തുവിനെ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷെ മനസ്സ് വേറെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കതിനെ കാണാൻ പറ്റിയില്ല. അപ്പം കണ്ണ് വസ്തുവിലായിരുന്നു എന്ന് വെച്ചാൽ കണ്ണും വസ്തുവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. വിഷയ ഇന്ദ്രിയ ബന്ധം അവിടെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് ആ വസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അന്യത്ര മനാക്കും? മനസ്സ് വേറെ എവിടെയായിരുന്നു? അപ്പം മനസ്സുകൂടി കണ്ണിനോടി ചേർന്നാലേ കാണാൻ കഴിയും. അതുപോലെ നാശ്രോഷം, ഞാൻ ഒന്നും കേട്ടില്ല. അങ്ങനെയുണ്ടല്ലോ, മുമ്പിലിരിക്കുന്നു, ഒരാൾ സംസാരിക്കുന്നു, ശ്രവണേന്ദ്രിയും ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നു, പക്ഷെ താൻ കേൾക്കുന്നില്ല, ഒന്നും കേട്ടില്ല. എന്തുകൊണ്ട്? മനസ്സ് മറ്റെവിടെയായിരുന്നു. അതുകൊണ്ട് പറയുന്നു മനസ്സാ ഹൈവ പശ്യതി മനസ്സാ ശൃണോതി. മനസ്സുകൊണ്ടാണ് വാസ്തവത്തെ കാണുന്നത്, മനസ്സുകൊണ്ടാണ് കേൾക്കുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നത്, എല്ലാം മനസ്സാണ്. അത് മാത്രമല്ല, കാമം, സങ്കല്പം, വിചികിത്സ, സംശയം, ശ്രദ്ധ, അശ്രദ്ധ, ധൃതി, അധൃതി തുടങ്ങി ധൃതി ധാരണം, രണ്ടു തരത്തിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ദേഹാദ്യവസാദ ഉത്തംബനം, അതായത് ആ ബലം എന്നുള്ള അർത്ഥത്തിൽ. ദേഹവും മറ്റു തളർന്നുപോയാൽ അതിനെ നിലനിർത്തുന്നത് എന്തോ അതാണ് ധൃതി. വാർത്തികാരൻ പറയുന്നത് ധാരണം ച ധൃതിജ്ഞേയ ബുദ്ധി ഉപാത്തസ്യ വസ്തുന. ധൃതി എന്ന് വെച്ചാൽ ധാരണ ശക്തി എന്നാണ്, ആ മനസ്സിന്റെ ശക്തി. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ മനസ്സിൽ നിലനിർത്തുന്നതിനാണ് ധാരണ എന്നാണ് വാർത്തകാരൻ വ്യാഖ്യാനിക്കുന്നത്. രണ്ടുപേർ രണ്ടു തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിനെ സ്വീകരിക്കാം എന്നും പറയുന്നുണ്ട്. ധൃതി ധാരണ, ദേഹം തളരുമ്പോൾ നിലനിർത്തുന്ന അധൃതി, അന്നേരെ വിപരീതമായി വരുന്നത് ഹ്രീ ലജ്ജ ധീ പ്രജ്ഞ. ധീ ഭയം ഇത്യവുമാതിക സർവം മനേവ, ഇതെല്ലാം മനസ്സാണ്. മനസ്സിന് തന്നെ പൊതുവെ പറയുന്ന പേരാണ് അന്ധകരണം. മനസ്സിനെ അദ്വൈതത്തിൽ സാധാരണ നാലായി വിഭജിക്കും: ബുദ്ധി, ചിത്തം, അഹങ്കാരം, സ്മൃതി. ബുദ്ധി സ്മൃതി തന്നെ ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ നാലായിട്ടും തിരിക്കും. ആ നാലായിട്ട് തിരിക്കാതെ ആ നാലിനോട് ചേർത്ത് പറയുന്ന ഒരു പേരാണ് മനസ്സ്. ഇനി അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അന്ധകരണം, ഉള്ളിലുള്ള കർണം എന്നുള്ളത്. അദ്വൈതത്തിൽ നിന്ന് പ്രാധാന്യം വരുന്നത് മറ്റ് ദാർശനികന്മാര് ഇവിടെ കാഴ്ചപ്പാടല്ല. സംഖ്യന്മാര് പറയുന്നത് മനസ്സ് പുരുഷനിൽ നിന്ന് വേറിട്ട ഒരു തത്വം, എന്നവര് പറയുന്നു. അതേസമയം പുരുഷൻ അവരെ നിർഗുണമായിട്ട് സ്വീകരിക്കുന്നു, സ്ഥിതിശക്തി ആയിട്ട് പുരുഷൻ അവർ സ്വീകരിക്കുന്നു. നൈയായികന്മാരും വൈശേഷികന്മാരും മറ്റും പറയുന്നത് മനസ്സെന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വേറെയാണ്, പക്ഷെ മനസ്സണുവാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയോ എന്താണ് ഭയം, സങ്കല്പം, ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ലജ്ജ, ബുദ്ധി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതൊന്നും മനസ്സിന്റെ ധർമ്മമല്ല. ഇതെല്ലാം ആത്മധർമ്മമാണ്. ആത്മാവിനെ അവർ സഗുണമായി, ഗുണങ്ങളോട് കൂടിയതായി സ്വീകരിക്കുന്നു. ആത്മാവെന്ന് പറയുന്നത് സാഖ്യന്മാർ പറയുന്ന പോലെ നിർഗുണനായ ചിതിശക്തിയല്ല, അദ്വൈതി പറയുന്ന പോലെ സച്ചിദാനന്ദമല്ല. അത് പൃഥ്വിയും ആകാശവും മറ്റും പോലുള്ള ഒരു ദ്രവ്യം എന്നവർ പറയുന്നു. അപ്പൊ താൻ ആത്മാവ് തന്നെയാണ്, താൻ അവരംഗീകരിക്കുന്നുണ്ട്. പക്ഷെ താൻ അറിവുള്ളവനാണ്, ഭയമുള്ളവനാണ്, ലജ്ജയുള്ളവനാണെന്നെല്ലാം ഉള്ള അനുഭവം ഉണ്ടല്ലോ. ആഗന്തുകങ്ങളായ ഗുണങ്ങൾ ആത്മാവിൽ വന്നുചേരുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ അത് ഉത്പന്നമാകുമ്പോൾ, എന്താണ് ഈ പറയുന്ന സുഖം, ദുഃഖം, ലജ്ജ, ഭയം തുടങ്ങിയവ ആത്മാവിൽ തന്നെ ഉത്പന്നമാകുമ്പോൾ ജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ആ ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഭയമുള്ളവനാണ്, ലജ്ജയുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ്. വാസ്തവത്തിലെ ആത്മാവ് ദ്രവ്യമാണ്, വിഭുവാണ്, അതവരംഗീകരിക്കുന്നു. പക്ഷെ ഇത്തരം ഗുണങ്ങൾ ആത്മാവിൽ കൂടിച്ചേർന്നു. ആത്മാവ് ഇത്തരം വികാരങ്ങളോട് കൂടിയതായി, ഈ ഗുണങ്ങൾ വന്നു പോകുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാട്, ന്യായ വൈശേഷികന്മാരുടെ ഈ കാഴ്ചപ്പാടിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതി എപ്പോഴും പറയുന്നത്. എന്താണ് ആത്മാവ് നിർഗുണമാണ്, അതിലിങ്ങനെയുള്ള ഗുണങ്ങൾ വന്നു ചേരുന്നില്ല. പിന്നെ ഇതെല്ലാം ഭയം, ലജ്ജ തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഞാൻ ഭയമുള്ളവനാണ്, ഞാൻ ലജ്ജയുള്ളവനാണ്, ഇതെന്റെ അനുഭവമാണ്. ഇതോ അദ്വൈതി പറയുന്നത് അത് മനസ്സിന്റെ ധർമ്മങ്ങളാണ്, അതിന് ഈ ശ്രുതിയാണ് പ്രമാണം. നയകന്മാർ പറയുന്ന മനസ്സെന്ന് പറയുന്ന അണുവാണ്, പരമാണുവാണ്, അത് ഒരു പരമാണ്, ഒരു പ്രത്യേകമായ പരമാണ്. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആത്മാവിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകും, ഭയവും ലജ്ജയെല്ലാം ഉണ്ടാകും, ജ്ഞാനവും എല്ലാം ഉണ്ടാകും. ആത്മമനസ് സംയോഗം എന്ന് അവർ പറയും, ആത്മാവും മനസ്സുമായിട്ടുള്ള സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അത് അതിനെ നിഷേധിക്കും, ആത്മാവ് അസംഗമാണ്, ആത്മാവിനൊന്നുമായിട്ട് ഒരു സംയോഗമില്ല, അതിലൊരു ഗുണം ഉണ്ടാകുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. ഇതെല്ലാം ഭയലജ്ജാതി എല്ലാം അത് മനസ്സിന്റെ പരിണാമമാണ് എന്ന് അദ്വൈതി പറയുന്നു. മനസ്സണുവല്ല, മനസ്സ് സത്വരജ സ്തമോ രൂപത്തിലുള്ള ഒരു പദാർത്ഥമാണ് അദ്വൈതിയെ സംബന്ധിച്ച്. പൃഥ്വിയാദി പദാർത്ഥങ്ങളെ പോലെ അതൊരു പദാർത്ഥമാണ്, പക്ഷെ അതാ അത്യധിക സൂക്ഷ്മമായ ഒന്ന്. അത് സൂക്ഷ്മമെന്ന് കാണിക്കാൻ വേണ്ടി അവർ പറയുന്നു അത് തന്മാത്രാ രൂപത്തിലുള്ള ഒന്നാണ്. തന്മാത്രാ രൂപം എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയിൽ മായാശക്തിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുമ്പോൾ പ്രകടമാകുന്ന ആദ്യ രൂപങ്ങൾ തന്മാത്ര. ആ തന്മാത്രാ രൂപത്തിലുള്ള പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന മനസ്സ് അത് സദാ പരിണാമിയായിരിക്കുന്നു. അദ്വൈതിയുടെ സിദ്ധാന്തം ആ പരിണാമം പ്രകടമാകുന്നതാണ് ജ്ഞാനമായിട്ടും ഭയമായിട്ടും ലജ്ജയായിട്ടും സ്മൃതിയായിട്ടും എല്ലാം. അന്ധകരണം പരിണാമിയാണ്. ഈ ഗുണങ്ങളെല്ലാം അന്ധകരണത്തിൻ്റെതാണ്. അതിൽ എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്തമായ ഭയം, ക്രോധം, നിർഭയം, ശാന്തി, അശാന്തി, ഈ വിരുദ്ധങ്ങളായ ഗുണങ്ങൾ എന്തുകൊണ്ട് വരുന്നു? വസ്തു ഒന്നാണെങ്കിൽ ഏകസ്വരൂപത്തിലേ അത് കാണേണ്ടത്. പറയുന്നു അതിന് സത്വരജസ്തംഭ രൂപത്തിലുള്ള ഗുണങ്ങളുടെ വ്യത്യാസം കൊണ്ട്. സത്വം വരുമ്പോൾ അവിടെ ശാന്തി വരുന്നു, രജസ് വരുമ്പോൾ കോപം വരുന്നു, തമസ് വരുമ്പോൾ ആലസ്യം വരുന്നു. ഇങ്ങനെ വ്യത്യാസം വരുന്നു, ഗുണവ്യത്യാസം കൊണ്ടാണ്. അത് ആ ഗുണങ്ങൾ മനസ്സിന്റെ സ്വരൂപം തന്നെയാണ്. മനസ്സിൽ നിന്ന് ഗുണങ്ങളെ വേർതിരിക്കാനാവില്ല, അത് തന്നെയാണ്. ഗുണങ്ങൾ പരിണമിച്ചിരിക്കുന്നത് തന്നെയാണ്. ഗുണങ്ങൾ എവിടുന്ന് വന്നു? അത് അനാദിയാണ്. ഗുണങ്ങൾ പരിണമിച്ച് സൂക്ഷ്മ തന്മാത്രകളായി ആ തന്മാത്രകൾ കൂട്ടിച്ചേർന്നു മനസ്സായി. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതി അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ട് അദ്വൈതത്തിന് അത് ആവശ്യമാണ്. അദ്വൈത പ്രക്രിയ മനസ്സിലാക്കുന്നതിന് ഇത് കൂടിയേ തീരും. അതിസൂക്ഷ്മമായിരിക്കുന്ന ആ മനസ്സ് നമ്മുടെ സ്ഥൂല ശരീരത്തിലൂടെ പ്രകടമാകുന്നതാണ് നമ്മുടെ അനുഭവം അദ്വൈതമനുസരിച്ച്. വാസ്തവത്തിൽ മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന മനസ്സ് അത് അതീന്ദ്രിയമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കും. എന്നാൽ ഭയം, ലജ്ജ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അത് സ്ഥൂല ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഭാഗം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. തന്മാത്രകൾ എന്ന് പറയുന്ന ഇന്ദ്രിയ വിഷയം എന്താണ്? യോഗികൾ സമാധിയിൽ അതിനെ പ്രത്യക്ഷമാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും അത് ഇന്ദ്രിയമായി, കുറച്ച് ഇന്ദ്രിയ വിഷയമല്ല. മനസ്സിന്റെ ശരിയായിരിക്കും അത്. സത്വഗുണ സത്വരജ സമരൂപത്തിലാണെങ്കിലും അത് തന്മാത്ര രൂപമായതുകൊണ്ട് അത് എന്റെ യഥാർത്ഥ രൂപം അതീന്ദ്രിയമായി തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് മനസ്സുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, എന്റെ മനസ്സിൽ വികാരങ്ങളുണ്ട് എന്നുള്ള ഒരുവൻ പറയുന്നു. അപ്പൊ അവനവിടെ പ്രകടമാകുന്നതോ അനുഭവമാകുന്നതോ അതിനെ മാനസിക പ്രത്യക്ഷം എന്ന് പറയും. മനസ്സുകൊണ്ട് പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു ഇവിടെ പറയുന്ന ലജ്ജാതി വികാരങ്ങൾ. ആ ഒരു അംശം അത് ഇന്ദ്രിയ വിഷയമാകുന്നത് ഈ ഉപാധിയിലൂടെ അത് പ്രകടമാകുന്നതുകൊണ്ടാണ്. ഉപാധിയിലൂടെ പ്രകടമാകുന്ന ഭാഗം മാത്രം, ആ ഉപാധിയിലൂടെ പ്രകടമാകുന്ന ഒരു ചെറിയ അംശം മാത്രമാണ്. ആ ഉപാധിയെ നമ്മളെന്ന് പറയുന്നതാണ് നമ്മുടെ തലച്ചോറെന്ന് പറയും, ഹൃദയവും മനസ്സിന്റെ സ്ഥാനമാണെന്ന് പറയുന്നു. രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ഹൃദയവും തലച്ചോറും തമ്മിൽ. പക്ഷെ ആധുനിക പഠനങ്ങളിൽ തലച്ചോറിനാണ് പ്രാധാന്യം മനസ്സിന്റെ സ്ഥാനമായിട്ട്. ഇത് ഹൃദയത്തെയും പറയുന്നു. ഹൃദയാകാശം അതാണ് അന്ധകരണത്തിന്റെ ഉപാധി എന്ന് പറയുന്നു. ഈ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. കാരണം അന്ധകരണം ആകാശത്തെക്കാൾ സൂക്ഷ്മമാണ്, അത് ആകാശത്തെയും ഗ്രഹിക്കുന്ന അതീന്ദ്രിയമാണ്. ആ നിലയ്ക്ക് അത് രൂപാധി ഹൃദയാകാശമാണ്. പിന്നെ തലച്ചോറിനെ എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ പ്രകട രൂപം അനുഭവപ്പെടുന്നത് അതിലൂടെയാണ്, അതൊരു ഉപകരണം മാത്രം. വൈദ്യുതി ബൾബിലൂടെ പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്നു. ഈ അന്ധകരണം തലച്ചോറിലൂടെ നമുക്ക് ബോധമായി പ്രത്യക്ഷപ്പെടുന്നു, ഈ വികാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം, ഒരു പരിവർത്തനം സംഭവിക്കും. അല്ലെ, ബൾബിലൂടെ വൈദ്യുതി പ്രകാശമായിട്ട് വരും, അതാണോ അതിന്റെ രൂപം എന്ന് ചോദിച്ചാല. ഇവിടെ ഒരു മാറ്റം, ഒരു പരിണാമം സംഭവിക്കും. എന്താണോ അതിന്റെ വാസ്തവ രൂപം, അതിൽ നിന്ന് മാറി പ്രകാശരൂപത്തിൽ വരും. അപ്പൊ പ്രകാശരൂപത്തിൽ വൈദ്യുതിയുടെ യഥാർത്ഥ രൂപത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ ഒരു പരിണാമം, ഒരു മാറ്റം സംഭവിക്കും. അതിന്റെ ശരിയായ രൂപത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും, പ്രകാശത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കുന്നില്ല. പക്ഷെ അതും വൈദ്യുതിയുടെ രൂപാന്തരമാണ്. അതിന് ശാസ്ത്രത്തിൽ സമാധാനം പറയും, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ ഊർജത്തിന് രൂപാന്തരം സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ സ്വഭാവങ്ങളെല്ലാം മാറുന്നു. അത് ഭൗതികമായ വിഷയങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഈ ആധ്യാത്മികമായ വിഷയത്തിൽ സംഭവിക്കുന്നു. മനസ്സിന് ആധ്യാത്മിക തത്വം എന്നാ പറയുന്നത്. സൂക്ഷ്മമായി അത് അതീന്ദ്രിയമായിരുന്നു കൊണ്ട് തന്നെ അത് നമ്മുടെ സ്ഥൂല ഉപാധിയിലൂടെ പ്രകടമാകുമ്പോൾ നമുക്ക് പ്രത്യക്ഷ വിഷയമാകുന്നു. അതുകൊണ്ട് മനസ്സിന് ഒരേ സമയം അതീന്ദ്രിയമെന്നും പറയാം, അതീന്ദ്രിയ വിഷയം എന്നും പറയാം. മനസ്സ് ഏതിനാണ് വിഷയമാകുന്നത്? മനസ്സിന് തന്നെ. മനസ്സിന് തന്നെയാണ് അത് വിഷയമാകുന്നത്. മനസ്സ് തന്നെ മനസ്സിന് വിഷയമാകും. മനസ്സ് തന്നെ അറിയുന്നവനും അറിവിന്റെ വിഷയവും അറിവുമായി മാറുന്നു. അപ്പോ ഭൂതങ്ങളിൽ നിന്നും, പഞ്ചഭൂതങ്ങളിൽ നിന്നും പരിണമിച്ച മനസ്സിന് ഇതിനുള്ള ശേഷി എങ്ങനെയുണ്ടായി? അദ്ദേഹം പറയുന്നു, മനസ്സ് കേവലം ജഡമല്ല. കേവലം ജഡമല്ലെന്ന് മാത്രമല്ല, ഒരിക്കലും മനസ്സിന് ജഡമായിരിക്കാൻ കഴിയത്തില്ല. മനസ്സ് ചൈതന്യ സാന്നിധ്യത്തിലേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും മനസ്സ് ചിന്മയമായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മനസ്സ് പരിണമിക്കുന്നു എന്ന് പറയും, പക്ഷെ അത് ചിന്മയമായിരിക്കും ചെയ്യുന്നു. ചിത്തിൽ ചിന്മയം എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് ഉദാഹരണം പറയുന്നു, ചുട്ടുപഴുത്ത ഇരുമ്പുണ്ട പോലെ. ആ ഇരുമ്പുണ്ടയെ അഗ്നി എന്ന് പറയുന്ന പോലെയാണ് ഈ മനസ്സിനെ ചിന്മയം എന്ന് പറയുന്നത്. അഗ്നിമയമായിരിക്കുന്നു, കാരണം അതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളിയും ചെയ്യും, പക്ഷെ അത് ഇരുമ്പാണ് താൻ. അതുപോലെ ഭൂത തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടായ ഈ മനസ്സ് അയോഗോളകം എങ്ങനെയാണോ അഗ്നിമയമായിരിക്കുന്ന, അതുപോലെ ഇത് ചൈതന്യമയമായിരിക്കുന്നു. ചിത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഏകമാണ്, അതിന് രൂപാന്തരം സംഭവിക്കത്തില്ല. അതിനെ സച്ചിദാനന്ദം എന്ന് പറയുന്നു. പക്ഷെ ചിന്മയമായിരിക്കുന്ന മനസ്സിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അതിനും പറയുന്നു സമാധാനം. പരിണാമം സംഭവിക്കുന്നത് ഭൂതാംശത്തിലാണ്, ജഡാംശത്തിലാണ്, ചിദംശത്തിലല്ല. ഭൂതാംശത്തിലുള്ള പരിണാമമാണ് ജ്ഞാനമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അഹം അനുഭവം തുടങ്ങി ഇങ്ങോട്ട് വരുന്ന സർവ്വ അനുഭവങ്ങളും ഈ അനുഭവങ്ങളിൽ വരുന്ന വ്യത്യാസം പറയുന്നു, ലജ്ജ, ഭയം, കാമം, ക്രോധം, ഈ വ്യത്യാസം ഇതെല്ലാം അനുഭവമാണ്. പക്ഷെ ഓരോ അനുഭവം ഒന്നിനൊന്ന് വേറിട്ടിരിക്കുന്നു. ഭയം അതിന് വിരുദ്ധമായ അഭയം, ഭയശൂന്യമായ അവസ്ഥ, ലജ്ജ തുടങ്ങിയ ഈ ഓരോ ഭാവങ്ങളും ഭൗതികമായ ജഡാംശത്തിലുള്ള പരിണാമങ്ങളാണ്, മാറ്റമാണ്. അവിടെ ചൈതന്യാംശത്തിൽ മാറ്റമില്ല. ഈ ഭൗതികമായ മനസ്സ് ചിന്മയമായിരിക്കുന്നുണ്ടെങ്കിലും ചിദംശത്തിൽ ഒരു മാറ്റമില്ല, അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അതേസമയം ആ ജഡാംശത്തിൽ പല മാറ്റങ്ങൾ വരുന്നു. ആ എല്ലാ മാറ്റങ്ങളെയും ഈ ചിദംശം ഉൾക്കൊള്ളുന്നതുകൊണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവം ഉണ്ടാകുന്നു. ലജ്ജ, ഭയം, കാമം, ക്രോധം തുടങ്ങിയ പരസ്പര ഭിന്നങ്ങളായ അനുഭവം ഉണ്ടാകുന്നു. കാരണം പറയുന്നു, എനിക്ക് ഭയത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട്, കാമത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട്, ക്രോധത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട്. അവിടെ സർവത്ര എന്താണ് അനുഭവം എന്ന് പറയുന്നത്? ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അവിടെ അനുഭവപ്പെടുന്നതായ കാമക്രോധാദികൾക്കാണ് വ്യത്യാസം. ഇത് കേവലം മനസ്സിന്റെ പരിണാമമാണ്. ആ മനസ്സിന്റെ പരിണാമത്തെ ഈ ചിച്ഛായ ഗ്രഹിക്കുന്നു, അതാണ് അനുഭവം. അതുകൊണ്ട് മനസ്സ് ചിത്താണോ ജഡമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടുമാണ്, അത് ചിന്മയം ആയിരിക്കുന്നു. ഇതാണ് അദ്വൈതി മനസ്സിനെ സംബന്ധിച്ച് പറയുന്നു. ആ മനസ്സിന്റെ സാത്വിക, രാജസ, താമസ സ്വഭാവമനുസരിച്ച് പരിണാമത്തിനും വ്യത്യാസമുണ്ടാവും. സത്വസഞ്ജായതി ജ്ഞാനം, ആ മനസ്സിന്റെ സാത്വികമായ പരിണാമമാണ് ജ്ഞാനം. ആത്മബോധവും മറ്റു ബോധങ്ങൾ മാത്രമല്ല, ആത്മബോധവും മനസ്സിന്റെ ആ സാത്വികമായ പരിണാമത്തെ ആശ്രയിക്കുന്നു എന്നാണ് അദ്വൈതി പറയുന്നത്. എന്നാൽ ആത്മബോധം കേവലം മനസ്സിന്റെ ഒരു പരിണാമമാണോ? മറ്റു ബോധത്തെ പോലെ, വിഷയബോധത്തെ പോലെ അത് പൂർണമായും അദ്വൈതി സ്വീകരിക്കുന്നില്ല. അങ്ങനെ വിഷയബോധങ്ങൾ എന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ പരിണാമമാണ്. പുസ്തകത്തെ ഞാൻ അറിയുന്നു, അന്ധകരണത്തിൽ ഒരു പരിണാമമുണ്ടായി. ബോധത്തിന്റെ സഹായത്തോടുകൂടി അന്ധകരണം ആദ്യം സ്വച്ഛവും സൂക്ഷ്മവുമായ വസ്തുവായിരുന്നു, അതിൽ മാറ്റങ്ങൾ വരാം. വിഷയത്തിനനുസരിച്ച് മാറ്റം വരും. പ്രകാശം പുസ്തകത്തിൽ നോക്കുമ്പോൾ പുസ്തകത്തിന്റെ ആകാരത്തിലിരിക്കുന്നു പ്രകാശം. വാച്ചിന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രകാശം കാണുന്ന വാച്ചിന്റെ രൂപത്തിലാണ്. അതെന്തുകൊണ്ട്? പ്രകാശം തൈജസമാണ്, സൂക്ഷ്മമാണ്. ഏത് വസ്തുവിൽ പതിയുന്നു ആ പ്രകാശം ആ വസ്തുവിന്റെ ആകാരത്തെ പ്രാപിക്കുന്നു. അതുപോലെ അന്ധകരണം സ്വച്ഛവും സൂക്ഷ്മമായതുകൊണ്ട് വിഷയാകാരത്തെ പ്രാപിക്കുന്നു, വിഷയരൂപത്തിലാകുന്നു. പക്ഷെ അത് ചൈതന്യത്തോടുകൂടിയേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. ഈ പുസ്തകമാണ് എന്ന് വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. ബാഹ്യ വിഷയങ്ങളിൽ സർവത്ര ഇങ്ങനെയാണ്. പൊതുവെ ജ്ഞാനത്തെ പറയുന്ന ജ്ഞാനം സാത്വികമായ പരിണാമമാണ്. കാമം രാജസമായ പരിണാമമാണ്. ഭയം താമസമായ പരിണാമമാണ്. ഇങ്ങനെ ഓരോന്നിനെയും വേർതിരിക്കുന്നു. മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന സംശയം, മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന അജ്ഞാനം, ഒരു വിഷയത്തെ ഗ്രഹിക്കുക, ആ വിഷയത്തെ ഗ്രഹിക്കാതിരിക്കുക, മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ഭ്രാന്തി വിപരീതമായി ഗ്രഹിക്കുക, ഇതെല്ലാം തന്നെ ആ അന്ധകരണ പരിണാമങ്ങളാണ്. ഇതിനെല്ലാം ചൈതന്യ സഹായിയായിരിക്കുന്നു. ചൈതന്യ സഹായത്തോടു കൂടിയുള്ള അന്ധകരണ പരിണാമങ്ങളാണ്. ഇവിടെയെല്ലാം വിഷയങ്ങളുണ്ട്, ബാഹ്യമായ വിഷയങ്ങളുണ്ട്. പക്ഷെ ആത്മബോധത്തെ സംബന്ധിച്ച് നിന്ന് വ്യത്യസ്തമായി പറയുന്നു. അവിടെയും മനസ്സിന് പരിണാമം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ബോധം വ്യത്യസ്തമാണ്, ഇവിടെ ഉണ്ടാകുന്ന പോലെയുള്ള അല്ല. ഇവിടെ പുസ്തകത്തെക്കുറിച്ചുള്ള ബോധം, മേശയെക്കുറിച്ചുള്ള ബോധം, ഇങ്ങനെയുള്ള ബോധം ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ ഒരു ബോധമുണ്ടാകുമ്പോൾ തൽക്കാലം ആ വിഷയത്തിലുള്ള അജ്ഞാനത്തെ അതില്ലാതാക്കുന്നു. ആത്മബോധത്തെ സംബന്ധിച്ച് അങ്ങനെ ആത്മബോധത്തിൽ ഈ മനസ്സിന്റെ എല്ലാ വികാരങ്ങൾക്കും പരിണാമങ്ങൾക്കും അതിനെ ആശ്രയിച്ച് വരുന്ന എല്ലാ ദ്വൈത ബോധങ്ങൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനം അവിടെ ഇല്ലാതാകുകയാണ്. ആത്മാവിനെ നിത്യശുദ്ധ മുക്തസ്വരൂപമായി ഗ്രഹിക്കുകയാണ് ആത്മബോധം. മനസ്സെന്ന് പറയുന്നത് ഭൗതികമായ വസ്തുവാണ്, അതിന്റെ പരിണാമമാണ് മറ്റു വികാര വിചാരങ്ങളെല്ലാം. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതും അത്തരം സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നതും എല്ലാം എന്താണ്, നമ്മുടെ വ്യവഹാരത്തിന് ഒരു സമാധാനം എന്നുള്ള ആണെങ്കിലാണ്. ദ്വൈത വ്യവഹാരത്തിന്, ജീവന്റെ ദ്വൈത വ്യവഹാരത്തിന് എന്ന് വെച്ചാൽ ജീവൻ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, ഇരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതാണ് ജീവന്റെ ദ്വൈത വ്യവഹാരം. ഈ ദ്വൈത വ്യവഹാരത്തിനൊരു സമാധാനമായിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ആ മൂലപ്രകൃതി, മൂലപ്രകൃതിയിൽ നിന്ന് ഒരു ശക്തിവിശേഷം കൊണ്ട് തന്മാത്രകളെല്ലാം ഉണ്ടായി, പിന്നെ സൃഷ്ടി, മനസ്സിന്റെ സൃഷ്ടി, ഇങ്ങനെ ചിന്തിക്കുന്നു ഈ ജീവവ്യവഹാരത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി, ജീവന്റെ ദ്വൈത വ്യവഹാരത്തെ സാധൂകരിക്കുന്നു. അദ്വൈത ബോധത്തിൽ ഈ വ്യവഹാരത്തെ സാധൂകരിക്കുന്നതിനെ നിഷേധിക്കുകയാണ്. ദ്വൈത വ്യവഹാരം സാധ്യമല്ല, കാരണം ഇവിടെ ഭേദം പരമാർത്ഥത്തിലല്ല, പരമാർത്ഥത്തിൽ അദ്വൈതമാണ്. ഇതുവരെ ആ ഭേദവ്യവഹാരം നിലനിന്നതോ ജീവ വ്യവഹാരം, അതിന് കാരണം അജ്ഞാനമാണ്. വാസ്തവത്തെ അറിയാതിരുന്നത് കൊണ്ട്, സ്വസ്വരൂപത്തെ അറിയാതുകൊണ്ട്. അപ്പൊ സ്വസ്വരൂപം എന്താണ്? അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, അവിടെ ഭേദമില്ല. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ കുറിച്ചുള്ള ആ ബോധം, അത് മനസ്സിന്റെ പരിണാമം തന്നെയാണ്. ആണെങ്കിലും ആ ബോധം എന്ത് ചെയ്തു? ആ സച്ചിദാനന്ദ സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനത്തെ നിഷേധിച്ചു. മനസ്സ് പിന്നെ അജ്ഞാനമില്ല. അജ്ഞാനമില്ലെങ്കിൽ അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും ഇല്ല, അവിടെ നിലനിൽക്കുന്നില്ല, അതൊന്നും പരമാർത്ഥമല്ല. അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം എന്താണ്? മൂലപ്രകൃതി, അതിൽ നിന്ന് തന്മാത്രകൾ, സൃഷ്ടി, സൃഷ്ടിയുടെ പരിണാമങ്ങൾ, താരവിചാരങ്ങൾ, ഇങ്ങനെയുള്ള ഈ വിശദീകരണങ്ങൾ. ഇതിനൊന്നും പിന്നീട് പ്രസക്തിയില്ല. എന്തുകൊണ്ട്? ഇത് ഭേദത്തെ ആശ്രയിച്ചാണ്, ഭേദത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ അവിടെ ഇല്ലാതാക്കി. അതില്ല. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആത്മബോധം. ആത്മബോധത്തിൽ മുമ്പ് പറഞ്ഞ കൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ വിഷയബോധത്തെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു മനസ്സല്ല. എന്തുകൊണ്ട്? വിഷയബോധത്തെക്കുറിച്ചുള്ള ആ മനസ്സ് ഈ അജ്ഞാനത്തെ ആശ്രയിച്ച് നിലനിന്നാണ്. ദ്വൈത വ്യവഹാരത്തെ സാധൂകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു തത്വമാണ് അത്. പരമാർത്ഥമല്ല, കാൽപ്പനികമായ ഒരു തത്വം. അതിനെ ആശ്രയിച്ച് ഈ കണക്കുകൂട്ടലെല്ലാം നടത്തി പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോഴോ ഇതിന്റെ കാരണമായിരിക്കുന്ന അജ്ഞാനമില്ല, സ്വസ്വരൂപത്തിൽ അങ്ങനെ ഒന്നില്ല എന്നാണ് ബോധം. അവിടെ ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന മനസ്സാണ് നിൽക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. പിന്നെന്താ അവിടെ നിൽക്കുന്നത്? കേവലമായ പരമാർത്ഥ സത്യം മാത്രം, ദ്വൈതരഹിതമായ സത്യം മാത്രം. അജ്ഞാനം ഇല്ലാതായാൽ അജ്ഞാനശൂന്യമായ തത്വം മാത്രം. അവിടെ മനസ്സിന് ആ പരമാർത്ഥ തത്വത്തിൽ നിന്നും വേറിട്ടൊരു നിലയില്ല എന്ന് പറഞ്ഞാൽ, ആത്മബോധത്തിൽ താത്വികമായി പറഞ്ഞാൽ മനസ്സിന് വേറിട്ട് സ്വതന്ത്രമായൊരു നിലയില്ല. അജ്ഞാന നിലയിൽ, അജ്ഞാന അനുഭവത്തിൽ മനസ്സിന് സ്വതന്ത്രമായൊരു നിലയുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആ തത്വബോധത്തിൽ എന്താണ്, മനസ്സ് നശിക്കുന്നു എന്ന് പറയാനില്ല. കാരണം മനസ്സ് നശിക്കാൻ ഉണ്ടായിട്ടില്ലല്ലോ. അത് വേറെ തരത്തിൽ പറയുന്നതാണ്, ആ തത്വബോധത്തിൽ ആ മനസ്സ് ആത്മാവിൽ നിന്നും വേറിട്ട് പ്രകാശിക്കുന്നില്ല എന്ന് പറയും. അവിടെ ആത്മാവ് മനസ്സ് എന്ന് രണ്ടാക്കാൻ വയ്യ. രണ്ട് ബോധം അവിടെ ഇല്ല. ആത്മാവ് സ്വയം തന്നെ, സ്വസ്വരൂപ സ്വയം തന്നെ, സ്വന്തം നിലവിടാതെ തന്നെ മനസ്സായി നിലനിൽക്കുന്നു. അപ്പൊ അവിടെ ഇത് ആത്മാവ് ഇത് മനസ്സ് എന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല ആത്മബോധത്തിൽ. ആത്മബോധത്തിൽ മനസ്സുണ്ടോ? മനസ്സിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയായിരിക്കും? അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. കാരണം ഇത് കേവലമായ ബോധത്തിന്റെ നിലനിൽപ്പാണ്. ആ ബോധത്തിന്റെ നിലനിൽപ്പിൽ പിന്നെ മറ്റൊന്നിനും അവിടെ പ്രസക്തിയില്ല. ബോധമല്ലാത്ത ഒന്നിനും അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആത്മബോധത്തിൽ ആ ബോധം ആത്മാവിനോട് അഭിന്നമായി പ്രവാസിക്കുന്നു എന്നും മറ്റും പറയുന്നു. ആത്മബോധത്തിൽ മനസ്സ് നശിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഈ ദ്വൈത വ്യവഹാരത്തിന് ജീവൻ ആശ്രയിച്ച മനസ്സ് അത് ആത്മബോധത്തിലില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നശിക്കുന്നു എന്ന് പറയാം. അപ്പൊ അതുവരെ അതുണ്ടായിരുന്നു, അതുവരെ ഉണ്ടായിരുന്നു എന്നും പറയാൻ വയ്യ. കാരണം അതിന് സ്വതന്ത്രമായ ഒരു സത്വമുള്ളതല്ല. അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും, ജീവന്റെ ദ്വൈത വ്യവഹാരത്തിൽ മനസ്സനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആത്മാവിൽ നിന്ന് വേറിട്ടതിനൊരു സത്തയില്ല. ഇല്ലാത്ത ഒന്ന് ആത്മബോധത്തിൽ നശിച്ചു എന്ന് അങ്ങനെ പറയാൻ പറ്റും. ആത്മാവിന്റെ സ്വരൂപം മനസ്സ് ഉൾപ്പെടെയുള്ള സർവത്തിന്റെയും നിത്യനിവൃത്തിയാണ്. പിന്നെ അവിടെ മനസ്സ് വന്നു പിന്നെ മനസ്സ് പോയി അങ്ങനെ വ്യവഹരിക്കാൻ കഴിയത്തില്ല. മനസ്സ് ആത്മാവ് എന്നുള്ള ദ്വൈത വ്യവഹാരമില്ല. ആത്മബോധത്തിൽ കേവലമായ ബോധം മാത്രം, ഇവിടെ മനസ്സ് അല്ലെങ്കിൽ അതിന്റെ മനസ്സിന്റെ വൃത്തികൾ ഇതൊന്നും ത്രികാലത്തിലും ഇല്ലാത്തതാണെന്ന് ബോധിക്കുന്നു. വീണ്ടും അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ. അനുഭവം നിലനിന്നോട്ടെ, ഇവിടെ ആരുടെ അനുഭവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത് നിലനിൽക്കുന്നു? അജ്ഞന്റെ അനുഭവത്തിലാണെങ്കിൽ, അജ്ഞന്റെ അനുഭവത്തിലാണെങ്കിൽ മനസ്സ് എപ്പോഴും നിലനിൽക്കുന്നു. തത്വജ്ഞന്റെ അനുഭവത്തിൽ എന്താണോ, തത്വജ്ഞന്റെ അറിവ് അല്ലെങ്കിൽ അനുഭവത്തിൽ ആത്മഭിന്നമായിട്ടൊരു മനസ്സില്ല. ഇവിടെ അദ്വൈതിയുടെ ആക്ഷേപം പറയും, ഇവിടെ പറയുന്നു ഈ വികാരവികാരങ്ങളെല്ലാം മനസ്സിൻ്റെതാണ്, വികാരവികാരങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ മനസ്സിന്റെ അസ്തിത്വത്തെ വേറിട്ടംഗീകരിക്കണ്ടേ? അല്ല, ആത്മാവിൽ വികാര വിചാരങ്ങൾ വന്നു എന്ന് പറയും, ആത്മാവിനെ നിർഗുണമായി ശ്രദ്ധിക്കില്ല. ആത്മാവ് നിർഗുണമാകണമെങ്കിൽ സഗുണമായ ഒരു മനസ്സ് വേണം. അപ്പൊ അതിനെ അംഗീകരിച്ചല്ലേ മതിയാവും. പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധത്തിൽ മനസ്സിനെ കൂടെ അംഗീകരിക്കണമെന്നാണോ? അത് സാധ്യമല്ല. കാരണം അങ്ങനെ രണ്ടാമതൊന്നതിനെ അംഗീകരിക്കണമെങ്കിൽ അവിടെ ദ്വൈതം ആവശ്യമാണ്. ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതത്തെ സമർത്ഥിക്കാൻ കഴിയില്ല. അദ്വൈതം ദ്വൈതത്തെ നിഷേധിക്കുന്നു. ആത്മവസ്തുവിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് മനസ്സിന് സ്വതന്ത്രമായൊരു അസ്തിത്വം ഇല്ല. എപ്പോഴാണോ അത് അനുഭവപ്പെടുന്നത്, അത് അനുഭവപ്പെടുന്നത് ആത്മവസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് അത് അനുഭവപ്പെടുന്നത്, സ്വതന്ത്രമായിട്ടുണ്ട്. അതുകൊണ്ടിവിടെ ആത്മാവ് നിർഗുണമാണ്, മനസ്സ് ത്രിഗുണ പരിണാമമാണ്, അത് സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്, അതിലാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് ഭയവും ലജ്ജയുമൊക്കെ ആയി മാറുന്നത് എന്നെല്ലാം പറഞ്ഞാലും തത്വദൃഷ്ടിയിൽ സ്വസ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊരു മനസ്സ് അങ്ങനെ ഒന്നില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ഏകം മാത്രം, അവിടെ ഉണ്ടാകാനൊരു മനസ്സ് മുമ്പുണ്ടായിരുന്നില്ല, നശിക്കാനൊരു മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിന്റെ ഉത്പത്തി നാശങ്ങളെ കുറിച്ചുള്ള വ്യവഹാരം എങ്ങനെ സംഭവിക്കുന്നു, അതിനാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ് അത്? മനസ്സിന്റെ സത്വരജസമൂഹ രൂപത്തിലുള്ള ത്രിഗുണാത്മികയായിരിക്കുന്ന മനസ്സിന്റെ പരിണാമങ്ങളാണ്. അതുകൊണ്ടാണ് വിഭിന്നമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. തത്വദൃഷ്ടിയിൽ ആ പരിണാമങ്ങളെല്ലാം തന്നെ അതിനെല്ലാത്തിനും ഉൾക്കൊണ്ടു നിൽക്കുന്നതാണ് തത്വദൃഷ്ടി. അവിടെ അതെല്ലാം എന്താണ്? സ്വസ്വരൂപം തന്നെയാണ് പറയുന്നത്. ആത്മവിലാസം, ആത്മാവിന്റെ തന്നെ ഒരു വിലാസമാണ് ഈ മനസ്സിന്റെ ചലനങ്ങളെല്ലാം. മനോനിയന്ത്രണം പോലെയുള്ള കാര്യങ്ങൾ ഒരു സാധകൻ ആവശ്യമാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്നൊക്കെ പറയുന്നല്ലേ. മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ നേർവഴിച്ച് മനപ്രഗ്രഹമേ വെച്ച എന്നതെല്ലാം ഓർമ്മ വരുന്നില്ല. മനസ്സ് കടിഞ്ഞാണ്. ആ രീതിയിൽ മനസ്സിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതിനെ നിയന്ത്രിച്ച് മനസ്സിനെ നേരെ കൊണ്ടുപോയി സദ്ധർമ്മം സദാചാരം എല്ലാം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി പ്രാപിക്കണം, തത്വജ്ഞാനത്തെ സമ്പാദിക്കണം എന്നെല്ലാം പറയും. പക്ഷെ ഈ പറയുന്നതെല്ലാം തന്നെ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്, അജ്ഞന്റെ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. തത്വദൃഷ്ടിയിൽ അങ്ങനെ മനസ്സെന്ന് പറയുന്ന വേറൊരു സാധനമില്ല. നിയന്ത്രിക്കാനും പിടിച്ചുകെട്ടാനും ഒന്നും പറ്റിയൊരു സാധനമില്ല. അതുകൊണ്ട് ചില സ്ഥലത്ത് പറയും എന്താണ്, മനസ്സ് തന്നെ ആത്മാവ് എന്ന് പറയും. അത് ഈ തരത്തിൽ മനസ്സിലാക്കും. ചിലടത്ത് പറയും മനസ്സാണ് ഏറ്റവും വലിയ ശത്രു, അത് നശിക്കണം എന്നാലേ ആത്മ മോക്ഷം കിട്ടത്തുള്ളൂ. മനസ്സ് തന്നെ ആത്മാവ്, മനസ്സിൽ നിന്ന് വേറിട്ട ആത്മാവില്ല എന്ന് പറയുന്നത് തത്വദൃഷ്ടി. മനസ്സിനെ ഉപയോഗിക്കണം, മനസ്സിനെ ശുദ്ധമാക്കണം എന്ന് പറയുന്നത് ലോകദൃഷ്ടിയിൽ, ലൗകിക ദൃഷ്ടിയിൽ. ആ ലൗകിക ദൃഷ്ടി എന്ന് പറയുന്നത് പരമാർത്ഥമല്ല, തത്വദൃഷ്ടിയാണ് പരമാർത്ഥം. ഒരു തത്വബോധത്തിൽ, സുസ്വരൂപ ബോധത്തിൽ മനസ്സ് വേറിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ അവിടെ മനസ്സിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അനിയന്ത്രണം, മനസ്സിന്റെ ദമനം അല്ലെങ്കിൽ മനസ്സിന്റെ ദമനാഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെയില്ല. മനസ്സിന്റെ യഥേഷ്ടചര്യ അത് സംഭവിക്കുന്നുണ്ട്. പറയുന്നില്ല മനസ്സ് യഥേഷ്ടമായി ചരിക്കത്തില്ല, നിയന്ത്രിക്കാതിരുന്നാൽ അത് സംഭവിക്കുന്നില്ല. മനസ്സിന്റെ നിയന്ത്രണം അത് സംഭവിക്കുന്നില്ല. സംഭവിക്കാൻ അവിടെ രണ്ടാമതൊന്നും വേണ്ടേ? എന്നാൽ സങ്കല്പാദി വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അത് മുമ്പ് എങ്ങനെയാ സംഭവിച്ചിരുന്നത്? താൻ അജ്ഞനായിരുന്നപ്പോ ഈ കേവലമായ ജഡമായ മനസ്സിന്റെ പ്രവൃത്തിയാണോ? അതല്ല, അത് ചൈതന്യ സാന്നിധ്യത്തിൽ മനസ്സിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. അത് തുടർന്ന് സംഭവിക്കാം. ചൈതന്യ സാന്നിധ്യത്തിൽ, അഗ്നിയുടെ സാന്നിധ്യത്തിൽ അയസ് ഇരുമ്പ് ചൂടുള്ളതായി മാറുന്നത് പോലെ, ചൈതന്യ സാന്നിധ്യത്തിൽ ദ്വൈതാവസ്ഥയിൽ മനസ്സ് ചൈതന്യവത്തായി മാറുന്നതുപോലെ അദ്വൈത അവസ്ഥയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വാസ്തവത്തിലുള്ള ഭേദമില്ലെങ്കിൽ, വാസ്തവത്തിലുള്ള ഭേദമില്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഏകമായ ആത്മാവ് മാത്രമായിരിക്കുമ്പോൾ തത്വജ്ഞനിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കും നമ്മൾ ചിന്തിക്കും. അതിന് വാസ്തവമായ മനസ്സിന്റെ ആവശ്യമില്ല, കാൽപ്പനികമായ മനസ്സ് മതി. അജ്ഞനിൽ പോലും നിലനിൽക്കുന്നത് വാസ്തവ മനസ്സല്ല. വാസ്തവം അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്ന അവന്റെ സ്വരൂപത്തിനേ ഉള്ളൂ. പക്ഷെ അവൻ തിരിച്ചറിയാത്തതുകൊണ്ട് മനസ്സിൽ സത്യത്വത്തെ ആരോപിച്ചിട്ട് സത്യമായ മനസ്സുകൊണ്ട് വ്യവഹരിക്കുന്നു. താൻ ആരോപിച്ച് ഉണ്ടാക്കിയെടുത്ത തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭേദനാശം വന്നിരിക്കുന്നു. ഭേദകാരണമായ അജ്ഞാനം നശിച്ചിരിക്കുന്നു. താൻ തന്റെ മനസ്സ്, താൻ തന്റെ ബോധം, അങ്ങനെ ഒരു ദ്വൈതം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ഏകമായ സത്ത തന്നെ, ഏകമായ ആത്മാ സ്വരൂപം തന്നെ പലതരത്തിൽ ആഭാസിക്കുന്നു. ശക്തിയായും മനസ്സായും എല്ലാം അതിൽ നിന്ന് മാറുന്നു. അങ്ങനെ ആഭാസിക്കുന്ന മനസ്സിനെ ആശ്രയിച്ച്, അസത്യമായ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ട് വ്യവഹാരം നടക്കുന്നു. അപ്പോ തത്വജ്ഞനിൽ അങ്ങനെ ഒരു വ്യവഹാരം നടക്കുന്നതിന് മനസ്സിന്റെ സത്യത്വം വേണമെന്നില്ല. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മനസ്സെന്ന് പറയുന്ന ഒരു വിഷയത്തെ ശ്രുതി ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അദ്വൈതിക്ക് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവർ, സാഖ്യന്മാരും നൈയായികന്മാരും മറ്റും കരുതുന്നത് പോലെ മനസ്സിനെ സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. മനസ്സിനെ സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തത്വജ്ഞാനം സംഭവിക്കത്തേയില്ല, അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. തത്വജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ, പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ആ മനസ്സ് കാൽപ്പനികമായതുകൊണ്ട്, അതിന് സ്വയം സത്തയില്ലാത്തതുകൊണ്ട്, അത് പരമാർത്ഥികമല്ലാത്തതുകൊണ്ട്. തത്വജ്ഞാനിയുടെ മനസ്സ്, തത്വജ്ഞാനിയുടെ ആ ബോധം തത്വമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പരസംവേദ്യമല്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്കൊരു തത്വജ്ഞാനിയെ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കും? ഞാൻ തത്വജ്ഞാനിയെ എന്നിൽ നിന്ന് അന്യമായി കാണും. ഞാനും എന്റെ മനസ്സും തത്വജ്ഞാനിയിൽ നിന്ന് വേറെയാണ്. എന്റെ മനസ്സ് പരമാണ്. പരമായിരിക്കുന്ന ഈ മനസ്സുകൊണ്ട് തത്വജ്ഞാനിയെ, തത്വജ്ഞാനത്തെ ഒന്നും അറിയാൻ കഴിയത്തില്ല. കാരണം ഇത് ദ്വൈതത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ്. ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ്. അതല്ല തത്വജ്ഞാനം. ഭേദത്തെ നിരാകരിക്കുന്നതാണ്. അപ്പൊ ഭേദത്തെ നിരാകരിച്ച് നിലനിൽക്കുന്ന തത്വജ്ഞാനത്തെ ഈ ഭേദത്തെ ആശ്രയിച്ച് ഗ്രഹിക്കാൻ കഴിയത്തില്ല. പരസംവേദ്യം അല്ലാത്തതുകൊണ്ട് തത്വജ്ഞാനം. തത്വജ്ഞാനം സുസംവേദ്യമാണോ? ആണ്. അതെങ്ങനെ സുസംവേദ്യമാകുന്നു? തത്വജ്ഞാനം വാസ്തവിക ബോധം, അത് സ്വസ്വരൂപത്തോട് അഭിന്നമായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം തന്നിൽ ഉണ്ടാകുന്നതിന് താൻ അന്ധകരണത്തെ ആശ്രയിച്ചു. പക്ഷെ അത് വാസ്തവത്തിലുള്ള അന്ധകരണത്തെ, കാൽപ്പനികമായ അന്ധകരണത്തെ ആശ്രയിച്ചു. അതിന്റെ കാര്യമേ ഉള്ളൂ, വാസ്തവത്തിൽ നിലനിൽക്കണമെന്നില്ല. അങ്ങനെ ഒരു ബോധത്തിൽ എന്താണ്? അവിടെ സത്യം അസത്യം എന്നുള്ള ഭേദം നശിച്ചു. പാരമാർത്ഥികം കാൽപ്പനികം എന്നുള്ള ഭേദം നശിച്ചു. ഏകമായ ആ ബോധം തന്നെ പ്രകാശിക്കുന്നു. ആ ബോധത്തിൽ വീണ്ടും നാനാത്വം പ്രകാശിക്കുന്നില്ലേ? ആ നാനാത്വം വാസ്തവികമായി പ്രകാശിക്കുന്നില്ല. അതാണ് നാനാത്വം പരമാർത്ഥമായി പ്രകാശിക്കുന്നില്ല. പരമാർത്ഥമായി പ്രകാശിച്ചില്ലെങ്കിൽ അവിടെ ഏകത്വം തന്നെയാണ്. അപ്പൊ മനസ്സിനോ കർണങ്ങൾക്കോ അവിടെ വേറിട്ടൊരു സത്തയില്ല. അതുകൊണ്ട് അദ്വൈത ബോധവും മറ്റുള്ള വിഷയബോധങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. വിഷയബോധങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് വിഷയബോധമുണ്ട്, വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് അനുമാനിക്കാം. ഒരാൾ എന്നെ കാണുന്നു, എന്നോട് സംസാരിക്കുന്നു, അറിയാം. എന്നെ കുറിച്ച് ബോധമുണ്ടായതുകൊണ്ടാണ് എന്നോട് വ്യവഹരിക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ തലച്ചോറിനെ പരിശോധിക്കാം. അവിടെ ഈ മനസ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, കാരണം അതെല്ലാം പരസംവേദ്യമായ കാര്യങ്ങളാണ്. അവിടെ മനസ്സ് ഭേദത്തെ ആശ്രയിച്ച് വിവരിക്കുന്ന തലങ്ങളാണ്. ഇവിടെ എന്താണ്? ആത്മാവ് അതിന്റെ സ്വരൂപം അപ്രമേയമാണ്. ആത്മബോധത്തിൽ ആ ബോധം അപ്രമേയമായ ആത്മാവ് തന്നെയാണ്, വേറെയല്ല. അപ്പൊ അവളതിനെ പരസംവേദ്യമാക്കാനൊക്കത്തില്ല. എന്നാൽ അത് സ്വസംവേദ്യമാണ് താനും. എന്തുകൊണ്ട്? അത് ഒരു ബോധമാണ്. അതുകൊണ്ടാണ് അവൻ ആത്മബോധം, തന്നെക്കുറിച്ചുള്ള ബോധം. ആത്മബോധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെക്കുറിച്ചുള്ള ബോധം, തന്റെ വാസ്തവ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ബോധം. ആ ബോധത്തിൽ സംഭവിക്കുന്ന ദ്വൈത നിരാകരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് പരസംവേദ്യം ആകത്തില്ല. പരസംവേദ്യമാകണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും മനസ്സ് വേറിട്ടെങ്കിൽ അവിടെ മാത്രമേ പരസംവേദ്യതയുള്ളൂ. എന്ന് വെച്ചാൽ വേറൊരാൾക്കറിയാൻ കഴിയും. മനസ്സ് വേറിട്ട് നിൽക്കുന്നില്ല. സ്വരൂപബോധം എന്ന് വിളിച്ച് പറയും. അത് സ്വസംവേദ്യമല്ല. പക്ഷെ ആത്മബോധത്തെ എങ്ങനെ പിന്നെ സ്വസംവേദ്യം എന്ന് പറഞ്ഞു? കാരണം അത് അജ്ഞാനത്തെ നശിപ്പിച്ചതുകൊണ്ട്. ആത്മാവ് നിത്യമുക്ത സ്വരൂപമായി നിലനിന്നിട്ടും ഈ അനുഭവം ഉണ്ടായില്ല. അജ്ഞാനാനുഭവം, ബന്ധനാനുഭവം എല്ലാം ഉണ്ടായില്ല. ഈ അനുഭവങ്ങളെ നിരാകരിക്കുന്ന ഒരു ബോധം, അത് ആ ബോധത്തിന്റെ സ്ഥിതിയിൽ അത് ആത്മാവിൽ നിന്ന് വേറെ അല്ലെങ്കിലും ആ ബോധത്തിന്റെ ഉത്പത്തിയിൽ അത് അജ്ഞാനത്തെ ഇല്ലാതാക്കും. അതായത് വെളിച്ചം പ്രകാശിക്കുമ്പോൾ അത് പ്രകാശിക്കുന്ന നിമിഷം തന്നെ ഇരുളവിടെ ഇല്ലാതാകും. പിന്നീട് അതിന് ഇരുളിനെ നശിപ്പിക്കേണ്ട ഒരു ജോലി അവിടെ ഇല്ല. കാരണം അവിടെ ഇരുളില്ല, ഒരു ശത്രു ഉണ്ടെങ്കിലല്ലേ അതിനെ ഇല്ലാതാക്കണം. പിന്നീട് അത് കേവല പ്രകാശമായി നിൽക്കുന്നു. അതുപോലെ ആത്മബോധവും സ്വോത്പത്തി തന്നെ എന്ത് ചെയ്യുന്നത്? തന്നെ നിത്യനിവൃത്തനായി ബോധിപ്പിക്കുന്നു. പിന്നെ അതിന് ഒരു ജോലിയില്ല. മറ്റൊരു ജോലിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് കേവലം പ്രകാശമായി തന്നെ നിൽക്കുന്നു. അത് കേവലം ആത്മാവായി തന്നെ നിൽക്കുന്നു. അതങ്ങനെ സ്വോത്പത്തിയിൽ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് അതിനെ പറയുന്നത് അത് സുസംവേദ്യമാണ് എന്ന് പറയുന്നു. എന്താ അത് സംവേദിപ്പിച്ചത്? സ്വസ്വരൂപം നിത്യനിവൃത്തമാണ്, സച്ചിദാനന്ദമാണ്, ഭേദരഹിതമാണ്, അദ്വയമാണ്, അജ്ഞാനരഹിതമാണ്. ഇങ്ങനെ തന്റെ സ്വരൂപത്തെ അത് ബോധിപ്പിക്കുന്നു. ഭേദരഹിതമാണെന്ന് ബോധിപ്പിച്ചിട്ട് പിന്നെ ഭേദത്തെ സാധൂകരിക്കാൻ പറ്റും? അജ്ഞാനരഹിതമാണെന്ന് ബോധിപ്പിച്ചിട്ട് പിന്നെ അജ്ഞാനത്തെ നിലനിർത്താൻ പറ്റും? അതൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ പിന്നെ അവിടെ എന്തേ ശേഷിക്കാവൂ? കേവലമായ ആ സ്വരൂപം മാത്രം. അതുകൊണ്ട് ആത്മബോധവും അസ്വരൂപം തന്നെയാണ്. അതാണ് ലൗകികമായ ബോധങ്ങളിൽ നിന്നും ആത്മബോധത്തിൽ നിന്നും തമ്മിലുള്ള വ്യത്യാസം. അവിടെ മനസ്സിന് പരിണാമം സംഭവിക്കുന്നില്ല. ദീപം ഒരിക്കൽ ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്വലിക്കേണ്ട ആവശ്യം വരുന്നോ? ഇല്ല. കാരണം അത് എന്തിനാണത് ജ്വലിച്ചത്? പ്രകാശിക്കാൻ. അത് പ്രകാശരൂപത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ പിന്നീട് അവിടെ ബോധത്തിന്റെ ആവശ്യം വരുന്നില്ല. അതിന്റെ ജോലി നടന്നു കഴിഞ്ഞു. അജ്ഞാനത്തെ അത് നിവർത്തിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സിന്റെ പരിണാമം ആണ് ആത്മബോധവും എന്നും പറയാം. അതേത് രൂപത്തിൽ, ഏത് രീതിയിൽ പറയുന്നു? കാരണം ഇങ്ങനെയൊരു ബോധത്തിന് മനസ്സിനെ ആശ്രയിച്ചത് കൊണ്ടാണ് പറയുന്നത്. എന്നാൽ ആ ബോധത്തിൽ മനസ്സ് വേറിട്ട് നിൽക്കാത്തതുകൊണ്ട് പറയുന്നു അത് ആത്മസ്വരൂപം തന്നെ എന്ന് പറയുന്നു. അവിടെ പിന്നെ മനസ്സിന്റെ പരിണാമം ആത്മബോധത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നു ആ മനസ്സ് നശിച്ചുപോയി എന്ന് പറയുന്നു. സാങ്കേതികമായ അദ്വൈതത്തിൽ പറയുന്നതാണോ, മനസ്സിനൊരു ചരമവൃത്തി ഉണ്ടാവും, അവസാനത്തെ ഒരു പരിണാമം, വൃത്തി എന്ന് വെച്ചാൽ പരിണാമം, അവിടെ ആ പരിണാമം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, പിന്നീട് ആ പരിണാമം ഇല്ലാതാകും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അന്ധക്കണ്ണാണെങ്കിൽ മനസ്സെന്ന് പറയുന്നൊന്ന് വേണം, അതുണ്ടായാലേ പറ്റും. പക്ഷെ അത് പരമാർത്ഥത്തിൽ വേണ്ട, പരമാർത്ഥത്തിലില്ലാതെ തന്നെ അനുഭവത്തിലുണ്ടായാൽ മതി. അതുകൊണ്ട് അദ്വൈതിക്ക് മനസ്സെന്ന് പറയുന്ന ഒന്നിനെ പ്രത്യേകം സ്വീകരിക്കേണ്ടി വരുന്നു, സ്വസ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഏതുവരെ? ഈ അജ്ഞാനം നശിക്കുന്നത് വരെ. എന്നൂടെ പ്രത്യേകം മനസ്സിലാക്കും, അജ്ഞാന നാശം വരെ മനസ്സെന്ന് പറയുന്നതിന് തീച്ചുന്നുണ്ട്, അതിന് പരിണാമങ്ങളുണ്ട്. ആ മനസ്സിനെ ത്രിപുടി രൂപത്തിലെന്ന് പറയും, അതാണ് വ്യാവഹാരികമായി മനസ്സ്. അതിന്റെ ജോലി എന്താണ്? ആത്മബോധത്തെ ഉണ്ടാക്കുക, ആത്യന്തികമായ ജോലി. അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുക, പിന്നെ മനസ്സ് രണ്ടാമതൊന്നുമില്ല. അപ്പോ തത്വജ്ഞാനിയുടെ തത്വജ്ഞാനി തത്വത്തിലുള്ള ഒരു മനസ്സിനെ ആശ്രയിച്ചല്ല വ്യവഹരിക്കുന്നത്. അത് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ എങ്ങനെ സാധൂകരിക്കുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനെ മനസ്സിനുമായി ബന്ധപ്പെടുത്തി വിശദീകരിച്ചു തന്നെയോ. എന്താണ് അവിടെ മനസ്സിന്റെ പ്രാധാന്യം? എന്തുകൊണ്ട് മനസ്സിനെങ്ങനെ വേറിട്ട് സ്വീകരിക്കുന്നു? മനസ്സ് ആത്മാവിന്റെ ഒരു ഗുണമാണെന്നോ അണുവാണെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തത്വബോധത്തിനൊന്നും സഹായിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്ന രീതിയിൽ ഒരു മനസ്സിനെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്വൈതബോധി, അദ്വൈതം അല്ലെങ്കിൽ തത്വബോധം അതിനെ വെളിപ്പെടുത്തുന്നത്. ആണ് ശങ്കരാചാര്യരുടെ പ്രക്രിയ ആത്മബോധത്തെ സംബന്ധിച്ചുള്ള. Thank you.